കരുണാപരേണ ഹരിണാപ്യധർമ്മഃ കഥമീക്ഷ്യതെ ഇമം മേ സംശയം ഛിന്ധി ത്വദ്വാച സുഖിതാസ്മ്യഹം. പുനശ്ച അയം ഹരിഃ കരുണാപരഃ അസ്തി ഖലു, തേന ഹരിണ അയം കഥർമ്മഃ അധർമ്മഃ കഥം ഈക്ഷ്യതെ. നാരദ, ഇമം മമ സംശയം ഭവാൻ ഛിന്ധി, മമ സംശയസ്യ ഛേദനം കുരു. യതഃ ത്വദ്വാച അഹം സുഖിതാ അസ്മി. അത്ര അനുഷ്ടുപ് ഛന്ദസി അഷ്ടൌ ഏവ വർണ്ണാഃ ഭവിതവ്യാഃ പ്രതിപാദം. പ്രഥമേ പാദേ നവവർണ്ണാഃ സന്തി അയം ആർഷത്വേന കൽപ്യഃ.